അടുത്തത് നൂനാട തന്നിൽ ഉദകം നുര തന്നിൽ ഏവം മഹാലോകമാക മറയുന്നര വിദ്യയാലേ അനോചനാവിഷയമായി തന്റെ കാര്യജാലത്തൊടും മറകിലും തറിവെന്ന് മാത്രം നാടകന്നിൽ നൂല് നുരതന്നിൽ ഉദകം ഏവം മറയുന്നൊരവിദ്യയാലെ ലോകമാകെ ആലോചനാ വിഷയമായി ഇത് തന്റെ കാര്യജാലത്തോടും മറകിൽ അറിവൊന്ന് മാത്രമുണ്ട്. നാടതണ്ണിൽ നൂല് നൂരതണ്ണിൽ ഉദകം ഏവം മറയുന്നൊരവിദ്യയാലെ ലോകമാകെ ആലോചനാ വിഷയമായി മറയുന്നൊരവിദ്യയാലെ ലോകമാകെ ആലോചനാ വിഷയമായി ആയി ഇത് തന്റെ കാര്യജാലത്തോടും മറകിൽ അറിവ് ഒന്ന് മാത്രം ഉണ്ട്. തന്നിൽ നൂല് വസ്ത്രത്തിലുള്ളത് നൂലാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വസ്ത്രത്തെ അപേക്ഷിച്ച് നൂല് സത്യമാണ്. വസ്ത്രം ഇങ്ങനെ അനുഭവപ്പെടുന്നത് സത്യമല്ല. നുര തന്നിൽ ഉദകം, നുരയിൽ ജലമാണ് സത്യം, അതിനെ അപേക്ഷിച്ച് നുര സത്യമുണ്ടാകും. ഏവം പ്രകാരം മറയുന്നൊരവിദ്യാലെ മറഞ്ഞു പോകുന്നതായ അവിദ്യ ഉണ്ട് ലോകമാകെ ഈ പ്രപഞ്ചം മുഴുവൻ. ആലോചനാ വിഷയമാണ്, ചിന്തയ്ക്ക് വിഷയമാണ്. ഈ അവിദ്യ അവിദ്യയാലെ ലോകമാകെ ആലോചനാ വിഷയമാണ്, ലോകം മുഴുവൻ ചിന്തയ്ക്ക് വിഷയമായി. ഇത് ഈ അവിദ്യ തന്റെ കാര്യജാലത്തോടും അവിദ്യയുടെ കാര്യങ്ങളോടുകൂടി മറകിൽ മറയുവിൽ അറിവ് ഒന്ന് മാത്രമുണ്ട്. അറിവ് ഒന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ നിജബോധ മാത്രം, നേരത്തെ ബോധമത്രേ ആ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും പറയും. ബോധം സത്യം, ബാക്കിയെല്ലാം അസത്യം. ഇതാണ് ഇവിടെയും പറയും. എല്ലായിടത്തും പറയുന്ന ആ ഒരു കാര്യം തന്നെ ബോധം സത്യം, ബാക്കി പ്രപഞ്ചം മുഴുവൻ അസത്യം. മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ബോധം സത്യം ബാക്കിയെല്ലാം എല്ലാം അസത്യം എന്ന് പറയുന്നതിലൂടെ വേറൊരു യുക്തി പറയുന്നത് എന്താണ്? എന്താണ് യുക്തി പറയുന്നത്? വിദ്യ മാഞ്ഞു പോകുന്നതാണ്. അവിദ്യ കൊണ്ടാണ് അതൊക്കെ അനുഭവപ്പെടുന്നത്. അവിദ്യ എന്ത് ചെയ്യും? ഉണ്ടായി. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇത് കരിജാലത്തോടും മറഞ്ഞു. ഈ അവിദ്യ അതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളോടുകൂടി അങ്ങ് മാറിപ്പോയ കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? നൂലും വസ്ത്രവും ഒക്കെ തന്നെ. നൂലും വസ്ത്രവും പോലെയുള്ള കാര്യങ്ങളോടൊപ്പം അവിദ്യ മാറിയാൽ പിന്നെയുള്ളത് ബോധം മാത്രം. അവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ബോധം, മറ്റൊന്ന് പ്രപഞ്ചം. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതിന് പ്രപഞ്ചം മറഞ്ഞു പോയാൽ പിന്നെയുള്ളത് ബോധം മാത്രം. ഇതാണ് അദ്വൈതം. ബോധം മാത്രം സത്യം, പ്രപഞ്ചം സത്യമുണ്ട്. കാരണം എന്തുകൊണ്ട്? അത് മറഞ്ഞു പോകുന്നതാണ്. സ്വപ്നം മറയുന്ന പോലെ മറഞ്ഞു പോകുന്നു. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇന്ന് ചിന്തയ്ക്ക് വിഷയമാകുന്നു പ്രപഞ്ചം. എന്തുകൊണ്ട്? അസത്യമാണെങ്കിൽ അത് അവിദ്യ ഉണ്ട്. ഇതും അദ്വൈതികൾ പറയുന്നതാണ്. അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയും. ഇവിടെ അവിദ്യ എന്ന് പറയും. അവിദ്യ കൊണ്ട് പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നു. ബോധത്തിൽ, അറിവിൽ അവിദ്യ കൊണ്ട് പ്രപഞ്ചം അനുഭവപ്പെടുന്നു. പ്രപഞ്ചം സത്യമുണ്ട്. ആലോചനാ വിഷയമാവുക. ആലോചന എന്ന് വെച്ചാൽ ചിന്ത, അറിവ്. ഇതെല്ലാം പറയും. അറിവിന് വിഷയമായിരിക്കുന്നു. അതാണ് ആലോചനാ വിഷയമായിരുന്നു. എന്നുവെച്ചാൽ അറിവിന്റെ വിഷയം മാത്രമാണ് പ്രപഞ്ചം, അല്ലാത്ത അറിവിന് വിഷയം മാത്രമാണ് പ്രപഞ്ചം, അല്ല പ്രപഞ്ചത്തിൽ പ്രപഞ്ച സത്യമല്ല ഈ പറയുന്നതൊക്കെ. അതാണ് ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളാണ്. പുതുതായിട്ട് ഇത് വിശദീകരിക്കാവുന്ന എന്റെ അന്വയാർത്ഥം മനസ്സിലാക്കിയാണ്. ഈ 13 പദ്യങ്ങളിലും വിശദീകരിച്ച കാര്യമാണ് ഈ പറയുന്നത്. പ്രപഞ്ചം, അവിദ്യയുടെ കാര്യജാലമാണ് പ്രപഞ്ചം. എല്ലാ കാര്യങ്ങളും കാര്യജാലം എന്ന് വെച്ചാൽ എല്ലാ കാര്യവും, കാര്യസമൂഹം. അത് അങ്ങനെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവിദ്യ മറയുമ്പോൾ, അവിദ്യ മറയുക എന്ന് പറയുന്നത് അറിവ് കൊണ്ടും മറയാം, ജ്ഞാനം കൊണ്ടും മറയാം, സമാധി കൊണ്ടും മറയാം. എങ്ങനെയോട് വ്യാഖ്യാനിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ വ്യാഖ്യാനം. നമ്മൾ ഇതിന്നിപ്പോ പറയുമ്പോൾ ഞാൻ പറയുമ്പോ എന്റെ തത്വം മാത്രമേ പറയൂ, വ്യാഖ്യാനിക്കുന്നവര് പറയുമ്പോ ഇതിലൊരുപാട് പൊടിപ്പിന്തങ്ങനെയൊക്കെ ചേർത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതിലൊരു രസം വരും. ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മള് ആൾക്കാരോട് പറയുമ്പം ആൾക്കാർക്ക് രസം പിടിക്കത്തക്ക, ഇതുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാർക്ക് രസം തോന്നുന്ന മനുഷ്യന്റെ ജീവിതത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ എടുത്ത് ഇതിനോട് ചേർത്ത് ആൾക്കാർ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലോ എന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. ആൾക്കാരുടെ ശ്രദ്ധ അതിലായി ഈ പറയുന്ന കാര്യങ്ങളായി. നമ്മുടെ അതിനേറ്റവും നല്ല ഉദാഹരണം നിത്യചൈതന്യയുടെ സ്റ്റൈലാണ്. പറയുന്നതിന് കൃത്യമായിട്ട് ബന്ധമൊന്നും കാണത്തില്ല, പക്ഷെ ആൾക്കാർക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ജനങ്ങൾക്ക് അത് അത്രയൊക്കെ മതി, എന്തെങ്കിലും ഒരു കഥ കേൾക്കുക, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വേറെ, അത് വേറെ, ഇത് വേറെ. ഇത് എന്ന് വെച്ചാൽ ഗുരുദേവന്റെ കൃതികളെ വ്യാഖ്യാനിക്കുകയാണ് എരിയും മറ്റും ചെയ്ത്. അപ്പൊ അവര് ആൾക്കാർക്ക് അത് രോചകമാകുന്നതിന് വേണ്ടിയിട്ട് അവരൊരുപാട് കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞു. ചിലപ്പോ അത് ഈ പറയുന്ന കൃതിയുടെ അർത്ഥമായിട്ട് ബന്ധം വരില്ല എന്നാ ഞാൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും ബന്ധം കാണത്തില്ല. അപ്പൊ പുതിയ സ്റ്റൈലിൽ ആൾക്കാർ പഠിപ്പിക്കുന്നവരൊക്കെ അതാണ്. കാരണം ഈ പറയുന്നത് ഗുരുവിടെ പറയുന്നത് എന്താണ്, വളരെ കർക്കശമായ അദ്വൈതവും വേദാന്തവും ഒക്കെയാണ്. ഇതൊന്നും ആൾക്കാർക്ക് പിടിക്കത്തില്ല, മനസ്സിലാകത്തില്ല, ദഹിക്കത്തില്ല. അപ്പോ എന്ത് മറ്റാൾക്കാർക്ക് മനസ്സിലാകുന്ന പലരും അദ്വൈതമൊക്കെ എന്ന് പറയുന്നത് കാല്പനികമായ കഥകൾ വെച്ചിട്ടാണ്. ആ കഥയൊക്കെ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒരു ദിവസം ഹിമാലയത്തിന്റെ ഉള്ളിലൂടെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ആനയെ കണ്ടു, ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും ഉള്ള കാര്യമുണ്ട്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ശരി, അയ്യോ ഹിമാലയം, ആന, നടന്നു, ഇത് കേൾക്കുമ്പോൾ എന്തെയും ആൾക്കാർ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അത് ശ്രദ്ധിക്കും. പിന്നെ ഗുരുവിന്റെ കൃതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും അവർക്ക് അറിയത്തില്ല, പക്ഷെ അവർ മറക്കാത്ത കാര്യമുണ്ട്, ഹിമാലയം, ആന, സ്വാമി നടന്നത്, ഇതൊക്കെ ഒരു സത്യമാണെന്നും വിശ്വസിക്കും. ഇതാണ് പുതിയ, അത് ഗുരുവിന്റെ കൃതിയെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ദോഷമെന്ന് തന്നെ ഞാൻ പറയുന്നു. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് താല്പര്യം വരത്തുള്ളൂ. ഗുരുവിന്റെ കൃതി അതുപോലെ എന്റെ അർത്ഥം പറഞ്ഞ ആർക്കും മനസ്സിലാകാം, അത് പ്രയാസമാണ്. അതിന് കഥകളൊക്കെ പറയുക, ഇതൊക്കെ ഓഷയുടെ സ്റ്റേജ്. അതല്ല, ദോഷം വരുന്ന സ്വന്തം സിദ്ധാന്തമാണ് പറയുന്നത്, ആരെയും എന്താണ് വേറെ ആരെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കുകയല്ല. പുള്ളി പറയുന്നത് പുള്ളിയുടേതായ കാഴ്ചപ്പാട്, പുള്ളിയുടേതായ സിദ്ധാന്തം, ഏതെടുത്ത് വെച്ചിട്ടും പുള്ളി പറയും ഇതെന്റെ കാഴ്ചപ്പാടാണ് എന്ന് പറയുമ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അത് എന്ത് വേണോ പറയാം. ഗുരുവിന്റെ കൃതികൾ വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെയല്ല പറയുന്നത്, അവർ പറയുന്നത് ഞാൻ പറയുന്ന ഗുരുവിന്റെ ആശയം ഒന്നാണ്, അവിടെയാണ് പ്രശ്നം. ഗുരുവിന്റെ ആശയം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തോന്നുന്നു പറയും, പക്ഷെ അങ്ങനെ പറയുന്നവർ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല, കാരണം ഒറിജിനലായി പറഞ്ഞാൽ ആരും കേൾക്കാൻ കാണത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോ കുറെ പൊടുപ്പും തൂങ്ങനും ഒക്കെ വെച്ച് ആൾക്കാരെ രസിപ്പിക്കത്തേക്ക രീതി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു ചേർത്ത് പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാണും, അതൊക്കെ എടുത്തു വെച്ച് ചേർത്ത് വെച്ച് പറയുക. അപ്പൊ ആൾക്കാർ അതൊക്കെ രസിക്കും. പിന്നെ അവർ വിചാരിക്കും ഇതൊക്കെ ആയിരിക്കും ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കും. അവർക്ക് ഗുരു എന്ത് പറഞ്ഞു എന്ന് പറയാൻ വരെ വഴിയില്ലല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പ് പോയിരിക്കല്ലേ പറ്റും. അതാണ് യതിയും മറ്റും ചെയ്യുന്ന അങ്ങനെയാണ് യതിയുടെ ശൈലി. അതുകൊണ്ട് യതി പറയുന്നു കേൾക്കാനും എഴുതുന്നു വായിക്കാനൊക്കെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇതാണ്. അത് പറഞ്ഞ് ചിന്തയ്ക്ക് വിഷയമാണ്, ചിന്തയ്ക്ക് വിഷയമായി ബാക്കി മനുന്ന വിധേയമാക്കും. ഇതെല്ലാം എന്റെ പണി തന്നെ, എന്റെ തോളി കൊണ്ടുപോയിരിക്കുന്നു. എല്ലാവർക്കും മനന വിധേയമാക്കാറില്ല. എന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. എന്തോ മനസ്സിരിപ്പുണ്ട്, അത് പറയണല്ലേ. പിന്നെ വിശാലമായ അർത്ഥമൊന്നുമില്ല, അറിയില്ല. എന്ത് ആലോചന വിഷയമായി ലോകം, ചിന്തയ്ക്ക് വിഷയമായി, എന്തുകൊണ്ട് അവിദ്യ ഉണ്ട്, ഇത്രയാണ്. ഇതൊക്കെ ഒരുപാട് പറഞ്ഞാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഞാൻ ഹിമാലയത്തിൽ കൂടി ഇങ്ങനെ പറന്നു പോയപ്പോഴെന്നൊക്കെ പറഞ്ഞ് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതാണ് ഈ പറഞ്ഞത്, അതൊന്നുമല്ല ഈ പറയുന്നത്. ഇപ്പൊ പറയുന്ന ഇതാണ്, പ്രപഞ്ചം സത്യമല്ല, അറിവാണ് സത്യം. സത്യം അല്ലെങ്കിൽ എങ്ങനെ അനുഭവപ്പെടുന്നു, അത് അവിദ്യയാണ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ വലുതാക്കുന്നത് നിങ്ങളുടെ ജോലി, എല്ലാം ഞാൻ തന്നെയുണ്ട കാര്യം. അപ്പൊ അത് അവരവരുടെ യുക്തി അനുസരിച്ച് ചെയ്യും, വലുതാക്കും, വിശദീകരിക്കും. അത് വളരെ നാടകീയമായി അവതരിപ്പിച്ച് ചിന്മയാനന്ദ സ്വാമിയുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇത്. തന്നെ ഇത്രയും മതി പുള്ളി. പുള്ളി അതിങ്ങനെ ഒരു ഭയങ്കര നാടകീയമായി അവതരിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 10,000 പേരൊക്കെ മുമ്പ് ഇരിക്കുന്നവര് നിശബ്ദരായി കേട്ടുകൊണ്ടിരിക്കും. അപ്പോ അത് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു വലിയ കഴിവാണ്. ഇത്രയും കട്ടിയുള്ള വിഷയം പറയുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷെ ആൾക്കാർ അതിനിങ്ങനെ മുഴുകി മുഴുകി മുഴുകി മുഴുകി അവസാനം ഈ പറഞ്ഞ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവും. ആൾക്കാർ ഈ പുള്ളി പറയുന്ന ലോകത്തിൽ സഞ്ചരിക്കുന്നവർ, പുള്ളി പറയുന്ന ഏതൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചു പറയുന്നതിന്റെ ഒരു കഴിവാണ്. അങ്ങനെ പറയുന്നവരെ പ്രഭാഷണത്തിൽ വിജയിക്കരുത്. പിന്നെ സ്വന്തം അല്ലാത്ത കാര്യങ്ങൾ സ്വന്തം എന്നുള്ള രീതിയിൽ പറയും. അതിനോട്ടൊരു ബന്ധവും കാണില്ല. എന്നാലും ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും. ഈ പറയുന്നതിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞത് തന്നെ പുതുതായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് വിശദീകരിക്കാൻ എന്തോ വീണ്ടും ഒരു സംശയം. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, പിന്നെന്താ വീണ്ടും ഒരു സംശയം. അല്ല ഞാൻ പറഞ്ഞത് തന്റെ കാര്യമല്ല, എന്താ വിദ്യയുടെ കാര്യമല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതൊക്കെ വിശദീകരിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് പ്രധാനമായും പറയുന്നതിന്റെ കാര്യം ഇതാണ്, എന്താണ്, അറിവ് സത്യം, പ്രപഞ്ചം അസത്യം. എന്തുകൊണ്ട് പ്രപഞ്ചം അസത്യം? അവിദ്യ കൊണ്ട്. അവിദ്യ കൊണ്ടാണ് നമ്മൾ നിർത്താം. അവിദ്യ എന്ന് പറയാം, മായ എന്ന് പറയാം. ഒരു ചിലടത്ത് അവിദ്യ എന്ന് പറയും, ചിലടത്ത് മായ എന്ന് പറയും. മനസ്സിലായ എന്ത് മനസ്സിലായി? അതായത് ഇങ്ങനെ പറയുമ്പോ എന്താണ് പ്രപഞ്ചം ും മറഞ്ഞു പോകുമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രപഞ്ചം മറഞ്ഞു പോകുമോ എന്നൊക്കെ മനുഷ്യർക്ക് സംശയിക്കും. അങ്ങനെ മറയുന്നതാണോ പ്രപഞ്ചം? അതങ്ങനെ മറയും? പ്രപഞ്ചം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പ്രപഞ്ചം എങ്ങനെയാ മറഞ്ഞു പോകും എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ് പ്രപഞ്ചം മറഞ്ഞു എങ്ങനെയാലും കൊള്ളാം. അങ്ങനെ മറഞ്ഞു പോകുന്ന സമയത്ത് അറിവ് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ മറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഒരുപാട് അദ്വൈതികൾക്ക് തന്നെ അതൊക്കെ ഒരുപാട് ഒരുപാട് വിശദീകരിക്കും. അപ്പൊ തർക്ക വിതർക്കങ്ങൾ വരും. ഇങ്ങനെ പറയുന്നതിനാണ് ആശയവാദം എന്ന് പറയുന്നത്. ഐഡിയലിസം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ബോധം മനസ്സ് അത് സത്യം, പ്രപഞ്ചം അസത്യം എന്ന് പറയുന്നത്. ഇത് പഴയകാലം മുതലേ ഉള്ളതാണ്. പഴയകാലം മുതലേ ഇങ്ങനെ ഒരു ചിന്തയുള്ളതാണ്. ഇതിന്റെ നേരെ വിപരീതമായി വരുന്ന ആശയമാണ് റിയലിസം, മെറ്റീരിയലിസം, ഫിസിക്കലിസം എന്നൊക്കെ പറയുന്നു. ഈ പറയുന്ന ഐഡിയലിസം എന്ന് പറയുന്ന പല പല പല തരത്തിൽ ലോകത്ത് പലയിടത്തും പ്രചാരത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രാചീനമായതാണ് പ്ലേറ്റോണിക് ഐഡിയലിസം, പ്ലേറ്റോയുടെ ഐഡിയലിസം, ഹെഗലിന്റെ ഐഡിയലിസം മാർക്സിന് മുമ്പുണ്ടായിരുന്നു. പിന്നെ കാന്റ്, ജർമ്മൻ ഫിലോസഫർ, കാന്റിന്റെ ഐഡിയൽസ്, ഇതൊക്കെ വേറെ വ്യത്യാസപ്പെട്ടതാണ്. ഇവരൊക്കെ ഇതുപോലെയുള്ളവരെ ഇവിടെയൊക്കെ ഇത് ഇതാണ് ഏറ്റവും പറയും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിന്റെ ചില രൂപങ്ങളാണ് ഈ പ്രപഞ്ചമായി കാണുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിന്റെ ഫോംസ് എന്ന് അത് ഒരു തരത്തിൽ അങ്ങനെ പറഞ്ഞു. കാന്റ് പറയുന്ന ട്രാൻസെൻഡന്റൽ ഐഡിയലിസം, അത് ഇത് ഇത് തന്നെ നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ തോന്നുന്നതാണ്, പുറമേ കാണുന്നത്. ശരിക്കും ഇത് വന്നിട്ടുള്ളത് ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തിൽ നിന്നാണ്. നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ അവരാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. ഉള്ളിലിരിക്കുന്ന വിജ്ഞാനമാണ് ഈ ലോകമായി കാണുന്നത്. അതിന് മാറ്റം വരുത്തി മാറ്റം വരുത്തിയാണ് ഈ പറയുന്ന അദ്വൈതമായി മാറിയത്. ഉള്ളിലിരിക്കുന്ന വിജ്ഞാനം ലോകമായി കാണും എന്ന് പറയുന്നു. ഇതിന് പാശ്ചാത്യ നാട്ടിൽ വന്ന ശക്തമായി എതിർത്ത ആളാണ് ബെട്രാൻഡ് റസൽ, റിയലിസത്തിന്റെ ആണ്. അതിനെ ശക്തമായിട്ട് എതിർത്തു. സമീപകാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അങ്ങനെ ബോധത്തിന്റെ മാർക്സും മറ്റും മെറ്റീരിയലിസത്തിന്റെ ആൾക്കാരാണ്. അവരൊക്കെ പറയുന്ന അതല്ല, മെറ്റീരിയലിസം പറയുന്ന എന്താണ്? അവർ പറയുന്ന ഈ ബോധത്തിന്റെ സൃഷ്ടിയല്ല പ്രപഞ്ചം, മറിച്ച് ബോധം എന്ന് പറയുന്ന ബ്രെയിനിന്റെ സൃഷ്ടിയാണ്. അതാണ് അവർ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ബോധത്തിന്റെ സൃഷ്ടി പ്രപഞ്ചമല്ല. അപ്പൊ ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളായിട്ടാണ് നിൽക്കുന്നത്. റിയലിസ്റ്റി റിയലിസം, മെറ്റീരിയലിസം പറയുന്നത്. അങ്ങനെ ബോധം എന്ന് പറയുന്നത് തന്നെ ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന സാധനം. അപ്പോ ആധുനിക ഭൗതികശാസ്ത്രം കൂടുതലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറിച്ച് ഐഡിയലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ആ കൂട്ടത്തിലുണ്ട്. രണ്ടു കൂട്ടങ്ങളിൽ ന്യൂറോ സയൻസ് ആണ് പറയുന്നത് എന്താണ്, ബോധം ബ്രെയിനിന്റെ, ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ പോലെ വർക്ക് ചെയ്യും, അതിൽ നിന്ന് ബോധം ഉണ്ടാവും. അതിനുള്ള ഫിസിക്കലിസം, ഈ കാണുന്ന ഭൗതികമാണ് യഥാർത്ഥം എന്ന് പറയും. അത് ശക്തമായി സമർത്ഥിക്കുന്ന പറഞ്ഞു. ഇനി ഇതും കഴിഞ്ഞ് മൂന്നാമത് വരുന്നതാണ് ക്വാണ്ടം ഫിസിക്സ്. അവിടെ പറയുന്നത് എന്താണ്, ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ കൃത്യമായൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ്. ഈ ഭൗതിക പ്രപഞ്ചം യഥാർത്ഥമാണെന്ന് പറഞ്ഞാലും കണികാതലത്തിൽ ചെല്ലുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എന്നാണ് അവർ പറയുന്നത്. ഇതിലേക്ക് ലോകത്തിനെ സംബന്ധിച്ച് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. ഇതിന് പ്രാചീനമായ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. എന്താണ് ബോധം? ആണ് സത്യം, പ്രപഞ്ചം യഥാർത്ഥമാണ്. ഇതിലേക്ക് ലോകത്ത് കുറെ കാഴ്ചപ്പാടുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അദ്വൈതികൾ ഇത് പറയുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം അസത്യമാണെന്ന് പറയുന്നതിന് വേണ്ടി അവർ പറയുന്ന ഒന്നാണ് ഈ അവിദ്യാശക്തി. ഈ ബോധത്തിൽ ഒരു അവിദ്യാശക്തിയുണ്ട്. അവിദ്യാശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവിക്കുന്നത്. എല്ലാം നമ്മുടെ മനസ്സിലാണ്, മനസ്സിന് പുറത്തൊന്നുമില്ല. അവിദ്യാശക്തി കൊണ്ടല്ല ഇങ്ങനെ അനുഭവം. ഈ അവിദ്യയാണെങ്കിലോ അത് വിദ്യ കൊണ്ട് നശിച്ചു പോകും, ജ്ഞാനം കൊണ്ട് നശിച്ചു പോകും. അത് മറകില്ലെന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ച അപ്പോ അയാൾക്ക് സത്യം പിടികിട്ടും. എന്താണ് ബോധമാണ് സത്യം. ഇങ്ങനെ പറയുന്നതിനും ഇന്നും അനുയായികളുടെ എല്ലാത്തിനുമുണ്ട്. മെറ്റീരിയലിസം പറഞ്ഞാലും അനുയായികളുണ്ട്. ഇവിടെ പറയുന്ന ഐഡിയലിസത്തിനാണോ ആണെങ്കിലും അതിനും അനുയായികളുണ്ട്. എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. ഇതിന്റെ പ്രധാനമായി വരുന്ന വ്യത്യാസം, ഐഡിയലിസം എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഭാഗമാണ്, തത്വചിന്തയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. മറ്റ് മെറ്റീരിയലിസം വരുന്നത് അത് സയൻസിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. സയൻസിനോട് ബന്ധപ്പെടുത്തിയാണ് അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ തത്വചിന്തയിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഇങ്ങനെ പറയുന്നതാണ് മനോ മാത്രം ഇതം സർവം എന്ന് പറയുന്ന ഇതാണ്. എല്ലാം മനസ്സാണ്. തത്വചിന്തയിൽ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷെ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, മാറ്ററിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ്. അവിടെ വരുമ്പോൾ അവർക്ക് വിശദീകരിക്കാൻ സൗകര്യം എളുപ്പം. മാറ്ററിൽ നിന്നും ബോധമുണ്ടായി എന്നുള്ളതാണ്. ഒരു ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയും. ഇത് ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ചിന്താഗതി. ഈ പറയുന്ന വളരെ പ്രാചീനമായൊരു സിദ്ധാന്തം. അപ്പോ എന്താണ് ഈ ബോധം? ഈ പറയുന്നതനുസരിച്ച് ബോധമാണ് അടിസ്ഥാനം, ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ബോധമാണ്. മാറ്റർ എന്ന് പറയുന്നതൊക്കെ ബോധത്തിന്റെ ഒരു തോന്നലാണ്. സൃഷ്ടി എന്ന് പറയാനും പറ്റില്ല, ഒരു തോന്നൽ. വസ്തുക്കൾ, മാറ്റർ എന്ന് പറഞ്ഞ വസ്തുക്കളെല്ലാം ബോധത്തിന്റെ ഒരു തോന്നലാണ്. അപ്പോ ഇതിനെ സ്വീകരിക്കുന്നവരെന്താണ് പറയുന്നത്? ഇത് വളരെ പ്രാചീനമായ ഒരു സിദ്ധാന്തമാണ്, പഴയ ഋഷിമാര് കണ്ടെത്തിയ ഒരു ധ്യാനത്തിലും മറ്റും കണ്ടെത്തിയ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതാണ് ശരി, അതാണ് ഇതിനെ പിന്തുടരുന്നവർ പറയുന്ന യുക്തി. അതാണ് വളരെ പ്രാചീനമായതുകൊണ്ട് ശരി, ഋഷിമാര് കണ്ടെത്തിയാണ്. അപ്പൊ ഇത് ശരിയാണോ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്നാണ്. ഇതിനെ പിന്തുടരുന്നവർ പറയും, അല്ലെങ്കിൽ നേരെ എതിർവാദക്കാർ പറയുന്ന എന്താണ്? ഇത് വളരെ പ്രാചീനമായതുകൊണ്ട് തന്നെ ഇത് തള്ളിക്കളയേണ്ടതാണ്. അവര് മെറ്റീരിയലിസത്തെ പറയുന്നത് അനന്തവർ കാരണം പറയുന്നത്, കാരണം ആധുനികമായ ശാസ്ത്രമൊന്നും വികാസം പ്രാപിക്കാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കേവലം ചിന്ത കൊണ്ട് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ്. അതിനപ്പുറത്തിന് പിൻബലമൊന്നുമില്ല. അതുകൊണ്ട് ആധുനികമായ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? ഭൗതിക വസ്തുക്കൾ, അതിനാണ് പ്രാധാന്യം. അതിൽ നിന്നാണ് മനസ്സുണ്ടായത്, ബോധമുണ്ടായത്. അവരുടെ സിദ്ധാന്തം. ഇങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങളുണ്ട്. ശരി, എന്നാ മാറ്ററിൽ നിന്ന് മനസ്സുണ്ടായി, ബ്രെയിനിൽ നിന്ന് മനസ്സുണ്ടായി എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമോ? സയൻസ് പറയും ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കൃത്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ പഴയ ആൾക്കാർ പറയുന്നത് കൃത്യമായ തെളിവ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്ന സ്വീകരിക്കണം. എന്താണോ ബോധമാണ് ഇല്ലാത്തതുകൊണ്ട് ബോധത്തിലെ തോന്നലാണ് പ്രകൃതം, നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ബോധ്യവാദികൾ എന്താ പറയുന്നത്? ശരി, ഞങ്ങൾക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട്, ബ്രെയിനിൽ നിന്ന് ബോധമുണ്ടായി എന്നുള്ളതിന് തെളിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്ന അബദ്ധം ഞങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല, അത് ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തത്വചിന്തയാണ്, സിദ്ധാന്തമാണ് പറയുന്നത്, ശാസ്ത്രീയമായി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. ഈ തർക്കം നൂറ്റാണ്ടുകളായുള്ള തർക്കമാണ്. ഞാൻ പറയുന്നതിന് കേൾക്കുന്നുണ്ട്. ഉണ്ടോ? എന്താ വേണ്ടത്? അന്വേഷിക്കുന്നു. എന്താണോ രണ്ട് ചിന്താഗതികളും നൂറ്റാണ്ടുകളായി ഇങ്ങനെ കൊണ്ടുവന്നാണ്, മെറ്റീരിയലിസവും ഐഡിയലിസവും. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു കൂട്ടർ പറയുന്നു, മറ്റൊരു കൂട്ടർ അംഗീകരിക്കും. രണ്ടു കൂട്ടരും അവരവരുടെ സിദ്ധാന്തങ്ങൾ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയുണ്ട് രണ്ടു കൂട്ടരും കൊണ്ടുവന്നു. ഈ പറയുന്ന ബോധമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടി സയൻസിനെ കൊണ്ടുവരും, മോഡേൺ സയൻസിനെ കൊണ്ടുവരും. ഇതിനോട് പ്രതിപത്തിയുള്ളവർ സയൻസ് കൊണ്ട് നിന്ന് ശരിയാക്കാൻ ശ്രമിക്കും. അല്ല ബ്രെയിനാണ് ബോധത്തെ സൃഷ്ടിച്ചതെന്ന് പറയുന്നവര് അവര് സയൻസ് കൊണ്ടുവന്നിട്ട് എന്ത് പറയുന്നു? അതാ സയൻസ് അനുസരിച്ച് ഇങ്ങനെയാണ് അവര് സമർത്ഥിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് ഇതിന് തീരുമാനമായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവര് പറയും മനോ മാത്രം ഇതാ സർവം, എല്ലാം മനസ്സാണെന്ന് പറയും. അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർ അവരവർക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കും. ഏതിനോടാണോ ആൾക്കാർക്ക് വിശ്വാസം തോന്നുന്നത് അവരതിനെ സ്വീകരിക്കും. ഒരാൾക്ക് തോന്നുകയാണ് മനോ മാത്രം ഇത് എല്ലാം മനസ്സാണെന്നുള്ളതാണ് അയാൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടമെങ്കിൽ അയാൾ അതൊന്നും ചെയ്യും. തർക്കം തീരെയില്ല. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർഗം ഉണ്ടോ ഇല്ലേ എന്ന് ആൾക്കാരെ തർക്കിക്കും. ഒരു കൂട്ടർ പറയും ഉണ്ടെന്ന്, വേറെ കൂട്ടർ പറയും എന്ത് ചെയ്യും? ഇല്ല. പിന്നെ ഇതിന്റെ പരിഹാരം എന്താ? എന്താ പരിഹാരം? സ്വർഗം ഉണ്ടെന്ന് വിശ്വസിച്ചാ പിന്നെ തർക്കമില്ല. എന്റെ വിശ്വാസം അതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ തർക്കമില്ല. പിന്നെ ഒരാൾ പറയാണ് നിരീശ്വരവാദി പറയുന്നത് സ്വർഗമില്ല, പിന്നെ തർക്കമില്ല. അപ്പൊ വിശ്വാസം വരുന്നിടത്താണ് തർക്കം അവസാനിക്കുന്നത്. ഒരാൾ വിശ്വസിച്ച് അയാൾ ആ ഭാഗത്ത്, വേറെ ആൾ വിശ്വസിച്ച് മറുഭാഗത്ത്, രണ്ടു കൂട്ടരും വിശ്വസിച്ചു തന്നാൽ പിന്നെ തർക്കമില്ല, അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? അങ്ങനെ അതെന്താണ് ഞാൻ തിരിച്ചു പറഞ്ഞത്, പിന്നെ തിരിച്ചും മറിച്ചു പാലം കാ മൂലം കാന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള അവിടെ തിരിച്ചു പറഞ്ഞു. അവിടെ കൃത്യമായി തിരിച്ചു പറഞ്ഞല്ലോ, അന്യം പറഞ്ഞില്ലേ, അർത്ഥം പറഞ്ഞില്ലേ. പലതായി തോന്നുന്നു, അത് പലതായി തോന്നുന്നെങ്കിൽ അതിന് അവരവരെന്നെ സമാനം കണ്ടെത്തണം. എനിക്ക് പലതായല്ല തോന്നുന്നു, എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ മനസ്സിൽ പലതായി തോന്നുന്നു, നമ്മുടെ മനസ്സിൽ പലതായി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ സ്വയം സമാധാനം കണ്ടെത്തുക. അതാ ഞാൻ ചെയ്യുന്നത്. എന്റെ മനസ്സിൽ പലതായിട്ടില്ല തോന്നുന്നു, എന്റെ മനസ്സിൽ തോന്നിയെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇതിനെ കുറിച്ച് പൊതുവായ കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. പൊതുവായി ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ലോകം, ഇന്നത്തെ ലോകം മനുഷ്യർ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ മുമ്പിൽ വന്നുപെടുന്നവർ വിശ്വാസികളായിരിക്കണമെന്നില്ല, അല്ലാത്തവരും കാണും, ഭക്തന്മാരല്ലാത്തവരും കാണും. നമ്മളിതൊക്കെ പറയുമ്പോ അങ്ങനെയുള്ളവരും ചോദ്യം ചോദിക്കും. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് നമ്മൾ പറയും. നമുക്കെപ്പോഴാണ് പ്രശ്നം വരുന്നത്? ഉറപ്പുള്ളപ്പോഴാണ്. ആ നമ്മളൊരു ഭാഗത്ത് ഉറച്ചു കഴിയുമ്പോൾ മറുഭാഗത്ത് നിന്ന് തർക്കം വരും. നമ്മളേതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറുഭാഗത്ത് നിന്ന് തർക്കിക്കാൻ വരും, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അപ്പൊ പിന്നെ നമുക്ക് വിവരമില്ലെങ്കിൽ പെട്ട് മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയണം, ആ ഇന്നാരും ഇങ്ങനെ പറയുന്നു, മറ്റേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് വേണോ സ്വീകരിക്കാം. ഇങ്ങനെയാണ് ഈ കൂട്ടർ പറയുന്നത്, മറ്റവർ ഈ കൂട്ടർ ഇങ്ങനെയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയുന്നു, രണ്ടു കൂട്ടരും പറയുന്ന നമ്മൾ പറയും. അതുകൊണ്ടല്ലേ ആരെങ്കിലും ചെന്ന് ഗുരുവിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, അങ്ങനെയാണോ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണ്? ഗുരു ഒരു ഭാഗത്ത് ഉറച്ചേക്കത്തില്ല, അങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പോ ഒരാൾ പറയുന്ന അങ്ങനെ അല്ലെന്ന് പറഞ്ഞാവോ ശരി, അങ്ങനെയാണോ, ആണെന്ന് പറഞ്ഞാവോ ശരി, അങ്ങനെയാണോ, രണ്ടു ഭാഗവും പറയും. അപ്പം പിന്നെ തർക്കമില്ലല്ലോ, തർക്കമില്ല. ഒരിടത്ത് വാശി പിടിക്കുമ്പോഴാണ് തർക്കം. എന്തെങ്കിലും ഒരു അഭിപ്രായത്തെ കുറിച്ച് എന്ന് ഗുരുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സി കേശവൻ പറയുന്നു, കേശവൻ എന്ത് തോന്നുന്നു, തന്റെ അഭിപ്രായം പറയത്തില്ല. ഇനി പറഞ്ഞാ പറഞ്ഞാ അങ്ങനെയും ആൾക്കാർ പറയുന്നുണ്ട്, ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്തുകൊണ്ട്? പല അഭിപ്രായമുള്ള ആൾക്കാരാണ് തന്റെ അടുത്ത് വരുന്നത്. ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർന്നു, അവൻ പിറ്റേ വെച്ച് ശത്രുവോ? ഒന്നുമില്ല, ആൾക്കാരുടെ അഭിപ്രായത്തെ അംഗീകരിക്കുക, അംഗീകരിച്ചിരിക്കാതിരുന്നിട്ട് പ്രയോജനമൊന്നും. ഇപ്പോ തന്റെ അഭിപ്രായത്തെ അടിച്ചേപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് എന്താണ് പറയുന്ന, വരുന്നവന്റെ അഭിപ്രായത്തെ അതെത്ര മോശമാണെങ്കിലും അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകും. പിന്നെ ആരെങ്കിലും ചെന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ് എന്താണ് വേദാന്തം എന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്താണെന്ന് പറഞ്ഞു, അത് പറഞ്ഞു കൊടുക്കും. ആ സമയം എനിക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെയാണോ എന്ന് ചോദിച്ച് സംഭാഷണം നടത്തത്തുള്ളൂ. ഒരിക്കലും ഇതാണ് എന്ന് പറഞ്ഞിട്ട് സാറിന് ഒരു മനുഷ്യന്റെ അടുത്ത് അങ്ങനെ സംഭാഷണത്തിൽ പൊതുവെ അങ്ങനെ കാണുന്നില്ല. പിന്നെ അറിയാൻ വളരെ താല്പര്യത്തോടുകൂടി ഒരാൾ ചെന്നിട്ട് എന്താണ് വേദാന്തം എന്നൊക്കെ ചോദിച്ചാൽ ചില അവരോട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയാറ്. അതുകൊണ്ടാണ് ഗുരുവിന് ഇത്രയും ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റിയത്. പല പല ഭക്തന്മാരും നാസ്തികന്മാരും പല പല തരത്തിലുള്ള ആൾക്കാരും എല്ലാവരെയും വളരെ യാഥാസ്ഥികന്മാരും നടരാജ ഗുരുവിനെയൊക്കെ പോലുള്ള വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വളരെ വിശാലമായി ചിന്തിക്കുന്ന ആൾക്കാരെയും വളരെ ജാതീയമായി യാഥാസ്ഥികമായി ചിന്തിക്കുന്ന സമുദായവാദികളെയും എല്ലാം ഗുരു എല്ലാ ഓരോരുത്തരെയും കൂടെ നിർത്തിയത് എന്റെ രഹസ്യമാണ്. അവരെല്ലാം ഒരുമിച്ച് നിന്ന് ആ അതെ സർവലോകാനുരൂപൻ എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കി എഴുതി അങ്ങനെ എല്ലാവരുടെ അഭിപ്രായത്തെയും എന്താണ് അംഗീകരിച്ച് പോയി. അതുകൊണ്ട് ഗുരു പറയും എന്താണ്, അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറുക, അല്ല വേറെന്ത് ചെയ്യാൻ അവനെ തിരുത്താൻ പറ്റും. അറിവില്ലാത്തവരോട് എന്ത് ചെയ്യണം, അതൊരു അനുകമ്പയാണ്. ബോധമില്ലാത്തവൻ എന്ന് മനസ്സ് വിചാരിച്ചിട്ട് ശരിയെന്ന് പറയും, നമുക്കൊന്നും അത് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കും, ചെയ്യും അത് ശരിയല്ലെന്ന് പറയും. ഗുരു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളല്ല, ആണ് അതിന്റെ വ്യത്യാസം. ശരി.